ശ്രീമുഖീ വാത്സല്യാനുദവർഷിണീ സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തം അമൃതാനന്ദാത്മികാശ്വരീ വാക്യകാരം വരരുചി ഭാഷ്യകാരം പതഞ്ജലി പാണിനിം സൂത്രകാരം ച പ്രണതോസ്മി ത്രയം. ശ്രോത്രിയം ഛന്ദോ അധീതേ. ശ്രോത്രിയ ഛന്ദോ അധീതേ. ശ്രോത്രിയ ശ്രോത്രിയ വേത്യനുവൃത്തേ ഛന്ദസഃ വേത്യനുവൃത്തേ ഛന്ദസഃ. ശ്രോത്രിയം ഛന്ദോ അധീതേ പദം എങ്ങനെ പിരിക്കും? ശ്രോത്രിയ ഛന്ദഃ അധീതേ. പോരല്ലോ, അവിടെ ഒരു പൊട്ട് തൊട്ടിരിക്കുന്നുണ്ടോ? ഉണ്ടോ ഒരു പൊട്ട്? ശ്രോത്രിയന്റെ ഒരു പൊട്ട് തൊട്ടിരിക്കുന്നുണ്ടോ? എങ്ങനെ വിരിക്കും? പൊട്ട് തൊടണമെങ്കിൽ വെറുതെ ഒരു പൊട്ട് തൊടുമോ? പാടിനി ഒരു കാര്യമില്ല, ആ പൊട്ട് കൊടുക്കില്ല. വ്യാഖ്യാനം നോക്കി പറയുന്നാലും മെടുക്കരാവരുത്. ഈ പുസ്തകത്തിൽ അതില്ല. ഇല്ലേ, ശിവാവ്യാഖ്യയിൽ അതില്ല. ഏതാണ് ശിവാവ്യാഖ്യ? അപ്പൊ അത് ഏത് വ്യാഖ്യാനം? ശിവ ഹിന്ദി സംസ്കൃത വ്യാഖ്യാനം. ശിവാഖ്യ സംസ്കൃത ഹിന്ദി വ്യാഖ്യോ ഏതാ? സംസ്കൃതത്തിൽ ചെറിയ പദ സിദ്ധികളെല്ലാം ഉണ്ട്, ചെറുതായിട്ട്. വ്യാഖ്യാനത്തിന്റെ പേരെന്തോന്നു? ശിവാഖ്യ സംസ്കൃത ഹിന്ദി വ്യാഖ്യ, ശ്രീ ഗോമതി പ്രസാദ് ശാസ്ത്രി മിശ്ര. വ്യാഖ്യാനം നോക്കാതെ പറയുന്നു. പിരിക്കും ശ്രോത്രിയം. ശ്രോത്രിയൻ ഛന്ദോ അതീതേ സൂത്രം വന്നു. ശ്രോത്രിയൻ അത് പാണിനി തന്നെ ശ്രോത്രിയൻ ശബ്ദത്തിന് നകാരാന്തമായിട്ട് ഇവിടെ നിപാതനം ചെയ്തിരിക്കുകയാണ്, സ്വരത്തിന് വേണ്ടിയിട്ട്. നിസ്വരിതം, നിത്തായി കഴിഞ്ഞ സ്വരത്തിൽ വ്യത്യാസം വരും, നമുക്കിവിടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ശ്രോത്രിയൻ എന്ന് പറഞ്ഞത്. ചന്തുവതി നശ്ചവ്യപ്രശാന്തം. നശ്ചവ്യപ്രശാന്ത വൃത്തി എന്താണ്? അമ്പരേച്ചവി നന്ദസ്യ പദസ്യ ഗൃഹസ്യാത് പ്രശാന്ത്. അത് അവിടെ എന്തായിരുന്നു ഉദാഹരണം? മറന്നു വരും, അതൊക്കെ എടുത്ത് നോക്കുക. അപ്പൊ ഇവിടെ നിപാതനം ചെയ്തിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ശ്രോത്രിയൻ ഛന്ദസ് എന്ന് പറയുന്ന ശബ്ദത്തിൽ ശ്രോത്രിയൻ ആ ശബ്ദം വെച്ചുകൊണ്ട് ശ്രോത്രിയൻ എന്ന് നിപാതനം ചെയ്യും. ശ്രോത്രിയ എന്ന് മതി നമ്മൾ പ്രയോഗിക്കുമ്പോൾ, നകാരയുക്തായിപ്പോ. ശ്രോത്രിയ ശബ്ദം നിവാദനം ചെയ്തിരിക്കുകയാണ് സൂത്രത്തിൽ. ശ്രോത്രിയൻ എന്നാണെങ്കിലും പ്രയോഗിക്കുമ്പോ ഏത് വരി മതി? ശ്രോത്രിയ. ശ്രോത്രിയ, കാരണം സൂത്രത്തിലെ നകാരം യുക്തായി ലോപിച്ചു, സ്വരത്തിന് വേണ്ടി വെച്ചാണ്. അപ്പൊ ശ്രോത്രിയ ആണ് ഛന്ദ ശബ്ദത്തിൽ നിന്ന് നിവാദനം ചെയ്തു. ഛന്ദസ് നിവാദനം ചെയ്യുന്നതിന് ചില വഴികളൊക്കെ ഉണ്ടല്ലോ. ഛന്ദസ് എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് ഖന്ന് പ്രത്യേകം പരത്തിൽ വരുത്തി. ഖന്നിന് നകാരയുത്തായി ഖ ശേഷിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എളുപ്പം. ഏതാണ് സൂത്രം? ആയനേനയാൽ എസേജ ഛന്ദ ഇലകാരം ഇതാണല്ലോ ഛന്ദസ്. അതില് എന്തു വന്നു? ഛന്ദസിലും വരണം. ആദേശം എന്തുവരും? ശ്രോത്ര. ഛന്ദസ്സിന് എന്ത് വരുന്നു? ശ്രോത്ര. പരത്തിൽ എന്ത് വന്നു? പാണിനിയെ ഞങ്ങൾ നിപാതനം ചെയ്തു. സൂത്രമൊന്നും ഈ സൂത്രം തന്നെ. എന്താണ് നിപാതനം എന്ന് പറയുന്നത്? പ്രാദേശിക വിധിം വിനാ. അപ്പൊ പിന്നെ ഏതാ സൂത്രം എന്ന് ചോദിക്കാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. ഇപ്പോ ഛന്ദ ശബ്ദത്തിന് ശ്രോത്ര വന്നു, പരത്തിലീയ എസ്ഐജ് ആകാരം ലഭിച്ച് ശ്രോത്രിയ. അതിന്റെ അർത്ഥമാണ് എന്താണ്? ഛന്ദോ അധീരേ, ഛന്ദസ്സിന് അധ്യയനം ചെയ്യുന്നവൻ. ഛന്ദോ അധീരേ എന്ന് പറയുന്നത് എന്താണ്? എന്റെ അർത്ഥത്തെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഛന്ദ ഏത് വ്യക്തിയാണ്? അങ്ങനെ നിങ്ങൾ പറയുന്ന എനിക്കറിയാം. ദ്വിതീയ ഛന്ദ അധീതേ, ഛന്ദസ്സിനെ അധ്യയനം ചെയ്യുന്നു. അങ്ങനെ അധ്യയനം ചെയ്യുന്നവനാണ് ആര്? ശ്രോത്രിയ. അപ്പൊ സൂത്രത്തിലെല്ലാം വന്നു ശ്രോത്രിയ എന്ന് പറഞ്ഞാൽ ഛന്ദസ്സിനെ, ഛന്ദസ് എന്ന് പറഞ്ഞ വേദത്തെ അധ്യയനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തെയും നിർദ്ദേശിച്ചു. ശ്രോത്രിയ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെയും നിർദ്ദേശിച്ചു. അതിന് പാണിനി ഉപയോഗിച്ച ഒരു ചെറിയ ടെക്നിക്കാണ് നിപാതനം. ഛന്ദസ്സിൽ ശ്രോത്ര, പരത്തിൽ ഈയ ലോപിച്ചു ശ്രോത്രിയ. ഇതൊക്കെ വ്യാഖ്യാതാക്കൾ കണ്ടെത്തുന്നതാണ്. പാണിനി നിരപരാധിയാണ് പല കാര്യങ്ങൾക്കും. പാണിനി ഇത്രേ പറഞ്ഞുള്ള എന്താണ്? ശ്രോത്രിയ എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, അതിന്റെ അർത്ഥം ചന്തോദിയാണ്. ഈ ശ്രോത്രിയ ശബ്ദത്തിന് വേണ്ടി പ്രത്യേകിച്ച് സൂത്രങ്ങളൊന്നും ഇല്ല. ഇത് രൂഢമായ ഒരു ശബ്ദമാണ്, പ്രസിദ്ധമാണ്, അതിന്റെ അർത്ഥം ഇന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ശബ്ദത്തെ നേരിട്ടും കാണിച്ചു. വ്യാഖ്യാതാക്കൾ വെറുതെ വിടുന്നു. അവർ പറയുന്നു ഛന്ദസ് എന്ന് പറയുന്ന ശബ്ദത്തിൽ വന്നു, കണ്ണ് പ്രത്യേകം വന്നു, വേറെ ഈയ വന്നു, ശ്രോത്രിയ എന്ന് വന്നു. അതിന്റെ അർത്ഥം വേദ അധ്യയനം ചെയ്യുന്നവൻ. ഇതൊക്കെ വ്യാഖ്യാനം. നിപാതനം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിന് പ്രയോജനമുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛാന്തസ് ശബ്ദം കൂടെ ശ്രദ്ധിക്കാം. ഛാന്തസ് എങ്ങനെ വന്നു? അതാണ് അടുത്ത് പറയുന്നത്. എന്താണ് ഇവിടെ പൂർവ്വം എവിടെയോ കിടന്ന ഒരു വാ മണ്ഡൂകപ്ലുത്യ ഇവിടെ കൊണ്ടുവന്നു. നേരെ ഒന്നും വരത്തില്ല. ഇതുമാരുടെ പരിപാടി വ്യാഖ്യാതാക്കൾ. അതായത് പല പ്ലുതിയുണ്ട് ഇവിടെ. മണ്ഡൂകപ്ലുതി ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തുവരുന്നു? സൂത്രീയം ഛന്ദോതീതേ വാ എന്നാക്കിയ സൂത്രം. ഒരു ശബ്ദം കൂടെ ശ്രദ്ധിക്കുക. എന്താണോ ഇവിടെ ഒരു പ്രകൃതിയുണ്ട്, ഛന്ദസ്സാണ്. ശ്രോത്രിയൻ ശ്രദ്ധിക്കാതിരിക്കുമ്പോ, പരത്തിൽ പ്രത്യം വരാതിരിക്കുമ്പോ, ശ്രോത്രാദേശം വരാതിരിക്കുമ്പോ തദ്ധീത എന്നുള്ള സൂത്രപ്രകാരം അണ്ണു പ്രത്യം വന്നു, ഛന്ദശബ്ദത്തിൽ നിന്ന് ആദ്യവൃത്തി വന്നു, ഛാന്തസ. അർത്ഥം രണ്ടുമൊന്ന് തന്നെ. ഛാന്തസഹ എന്ന് പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെ. ശ്രോത്രിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പല കഥകളുണ്ട് ഇതിന്റെയൊക്കെ പിന്നെ. ഈ കഥകളൊക്കെ പറയുന്നവരാ അങ്ങനെ പ്രയോജനമുണ്ട്. ഛാന്തസ എന്ന് പറയുന്ന ഒരു ശബ്ദം ശ്രദ്ധിച്ചില്ലേ? വേദസൂത്രം വന്നിട്ടാണ് ഏത് തദ്ധീതേ തദ്വേദം. ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ ഒരു ശബ്ദം വരത്തുള്ളൂ. ഛന്ദോ അതീതേ ശ്രോത്രിയാണ്. അപ്പൊ ആൾക്കാർ പറയുക എന്താണ്? വേദ അധ്യയനം ചെയ്യുന്നവനെന്ന് ശ്രോത്രിയനെന്നേ പറയാവൂ, ഛാന്തസ്സനെന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? പാണിനി പ്രത്യേകിച്ച് ഒരു സൂത്രം തന്നെ ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയോ? അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാൻ ഓരോരുത്തർ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ ഓർക്കണം, ഛാന്തസം പ്രയോഗിക്കാൻ പറ്റാതൊരു അല്ലെ, ഛാന്തസൻ വേറെ അർത്ഥത്തിൽ പ്രയോഗിക്കാൻ പറ്റും, എന്നെങ്കിൽ പിന്നെ ഛാന്തസത്തിന് വേറെ അർത്ഥം പറയും. അപ്പോ ഛന്ദശബ്ദത്തിൽ നിന്ന് നിപാതനം ചെയ്ത് ഇത്രയൊക്കെ അഭ്യാസം കാണിച്ചപ്പോൾ അതൊന്നും ചെയ്യാത്ത പക്ഷത്തിൽ ആ ശബ്ദം വെറുതെ ഇരിക്കുകയാണ്, എന്നാൽ അതിനടുത്തൊന്ന് പ്രയോഗിച്ചു കളയാമെന്ന് വിചാരിച്ചു. എന്താണ് തദ്ധീരേ തദ്വേദ ഛാന്തസ, രണ്ടു ഒത്തുപോയി, രണ്ട് ശരിയായി, ശ്രോത്രിയന് ശരിയായി, ഛാന്തസൻ പോരെ. പ്രയോജനം ഇതല്ലേ പറഞ്ഞു, രണ്ട് രൂപം വന്നില്ലേ, ഛാന്തസ് ശബ്ദവും വന്നില്ലേ, അങ്ങനെ ഒരു ശബ്ദം പ്രയോഗത്തിലുണ്ട്. തദ്ധീതേ തദ്വേദ എന്നുള്ള അർത്ഥത്തിൽ ഛാന്തസ് ശബ്ദമുണ്ട്, ശ്രോത്രിയ ശബ്ദമുണ്ട്, രണ്ടിനും നിയമപരമായ അംഗീകാരം കിട്ടി. ഇപ്പോൾ നിയമസാധുത വന്നു കഴിഞ്ഞു. അതിലും വലുതാണ് അടുത്തു വരുന്നു, ഇത് സഹിക്കാം. അടുത്തു വരുന്നത് സഹിക്കാൻ തന്നെ പ്രയാസമാണ്. സംഗതി എന്താണ്? ചെറുതാണ്. എന്താണ് പൂർവാദ് ഇനിഹി, പൂർവാം കൃതം അനേന പൂർവി, കാന്താരി പെരുത്ത് വേണ്ടെന്ന് പറയും, ഒന്നു മതി. അറിയോ കാന്താരി, മുളക് എന്ന് പറഞ്ഞാൽ പോരാ. അതുപോലെയാണ് സാധനം ഇവിടെ ചെറുതാണെങ്കിലും ഇതിന്റെ അകത്ത് കിടക്കുന്ന സംഗതികൾ, ഈ സംഗീതത്തിൽ പറയില്ലേ അതിന്റെ അകത്ത് കുറെ സംഗതികളുണ്ടെന്ന്. സംഗീതം പഠിച്ചവർക്കെ മനസ്സിലാവും, അല്ലാത്തവർക്ക് പാട്ട് കേട്ടിയാ കരയാനും ചിരിക്കാനും ഒക്കെ തോന്നുന്ന സംഗതികൾ ഇവിടെ കിട്ടത്തില്ല. അതുപോലെയാണ് ഇതിനകത്ത് വ്യാകരണത്തിലുണ്ട് ഒരുപാട് സംഗതികൾ. പൂർവാദി ഇനി, പൂർവശബ്ദത്തിൽ നിന്ന് ഇനി വിധിക്കുന്നു. ശബ്ദം എങ്ങനെയാണ് വരുന്നത്? പൂർവി, പൂർവശബ്ദത്തിൽ നിന്ന് ഇനി വന്നു കഴിഞ്ഞാൽ പൂർവീന്ന് എങ്ങനെ വരിക? സൂത്രം വന്നു സൗച പൂർവ ഇൻ എസ് ആകാരം രൂപിച്ചു പൂർവിൻ ഭൂഷാരിം സൗച പഠിച്ചാണ് പൂർവി. ബാക്കി പൂർവ്യോ നല്ല പക്ഷിയായി പൂർവി പൂർവിണ പൂർവിണ നകാരാന്തമാണ് ഇന്നന്തം നകാരാന്തം അവിടെയാണെങ്കിൽ സൗച വരത്തുള്ളൂ. പൂർവി ദിശ എന്നുള്ള ശ്രീലിംഗ പ്രത്യം വരുമ്പോ പൂർവ്യ അത് വേറെ, ഞങ്ങളെ വഴിതെറ്റിച്ചു വിടരുത്. ഇവിടെ ഇപ്പൊ പൂർവിൻ നകാരാന്ത ശബ്ദമാണ്. എന്താണ് സൗചയുടെ വൃത്തി? ഇന്നാദീന ഉപധായ ദീർഘോ അസംബുദ്ധോ സൗ. ഇന്നാദികൾ എന്ന് പറഞ്ഞത് ഇൻഹൻ പുഷരിം ഉപധാതീർമനാണ്, നകാരാന്തമാണ്. ഇനിയില് ഇകാരം പോയി, നകാരത്തെ സംരക്ഷിക്കാനാണ് ഇകാരം വച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നകാരം പോയി എങ്ങനെ? ഫലന്ത്യം, ഇകാരത്തെ കളഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വരും. പൂർവ ഇൻ പൂർവി, ഇവിടെ ഇൻ പ്രത്യാന്തം വിധിച്ചിരിക്കുന്നത് ഒരു സംഗതി മനസ്സിലാക്കേണ്ടത് കർത്തരിയിലാണ്. കർത്തരിയിലാണ് വിധിച്ചിരിക്കുന്നത്, അതാണ് ഇതിനകത്ത് സംഗതികളുണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിഗ്രഹത്തിൽ എങ്ങനെ പറഞ്ഞു, പൂർവം കൃതം അനേന, അനേന എന്ന് പറയുന്നത് കർത്തരി തൃതിയാണ്. പൂർവി എന്ന് പറയുന്നത് കർത്തരിയിലാണ് പ്രത്യയം വന്നിരിക്കുന്നത്. ഒന്ന് ഒരു സംഗതി. ഇനി പല സംഗതികളുമുണ്ട്. ഒരു കർത്താവ് വേണമെങ്കിൽ ആര് വേണം? ക്രിയ വേണം. ക്രിയയില്ലാതെ കർത്താവ് ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ ഒരു ക്രിയയുണ്ട്. ഡുകറിഞ്ഞ കരണേ എന്ന് പറയുന്ന കഴിഞ്ഞ ധാതുവിന്റെ അർത്ഥം കരോതി എന്നുള്ളതാണെങ്കിലും കഴിഞ്ഞ ധാതുവിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇതാണ് പ്രത്യേകത. ക്രിയ സാമാന്യവാചകവും. ക്രിയാസാമാന്യം എന്നുവെച്ചാൽ ക്രിയ. ക്രിയാസാമാന്യം എന്ന് പറയുമ്പോൾ അത് ഗമനക്രിയയാണെന്നോ ഭുജിക്രിയയാണെന്നോ ദർശനക്രിയയാണെന്നോ അങ്ങനെയുള്ള വിവക്ഷകളൊന്നും ഇല്ലാതെ ക്രിയാസാമാന്യത്തെ പറയാൻ വേണ്ടി എന്തുപയോഗിക്കും? ക്രിഞ്ഞ്. അപ്പൊ ക്രിഞ്ഞ് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഈ കരോതിക്രിയ മാത്രമല്ല വേറെ ഏത് ക്രിയയും വരാം. അപ്പൊ ഇവിടെ ഒരു ക്രിയാസാമാന്യമുണ്ട്. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? കൃതം എന്ന് പറഞ്ഞത്. അനേന കൃതം. ക്രിയാസാമാന്യ വാച ആയതുകൊണ്ട് അവിടെ എന്ത് അർത്ഥം മനസ്സിലാക്കാം? അനേന ദുഷ്ടം, അനേന ഭുക്തം, അനേന പീതം. ഏത് ക്രിയയാണ് എടുക്കാം? അതാണ് മറ്റൊരു സംഗതി. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? അനേന കൃതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏത് ക്രിയയുടെ എടുക്കാം? ഏത് ക്രിയയാണ്? കൃതമെന്നോ ഭുക്തമെന്നോ പീതമെന്നോ? പിന്നെ സൂത്രത്തിലുണ്ട് ശബ്ദം എന്താണ്? പൂർവ. പൂർവം. ഈ പൂർവ ശബ്ദം എന്ന് പറയുന്നതിലൂടെ ഈ ക്രിയയുടെ വിശേഷമാണ്. അനേന എന്ന് പറയുന്നത് എന്തിനു കാണിക്കുന്നു? അതുകൊണ്ട് കർത്തരി പ്രത്യയം വരും. പൂർവം എന്ന് പറയുന്ന സൂത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടുത്തെ ക്രിയയുടെ, ക്രിയ എന്ന് പറയുന്ന അധ്യാഹരിക്കുന്ന ക്രിയയാണ്. എന്തുകൊണ്ട് ക്രിയ അധ്യാഹരിക്കേണ്ടി വന്ന? രണ്ട് കാരണങ്ങൾ. ഒന്ന്, അനേന എന്ന് പറഞ്ഞിരിക്കുന്ന കർത്തരി പ്രത്യമാണ്. കർത്താവ് വേണമെങ്കിൽ ഒരു ക്രിയ ഉണ്ടായാലേ പറ്റൂ. കർത്താവിന് പണ്ട് പഠിച്ചിട്ടുണ്ട് എന്താണ്? അതുപോലെ അതിന്റെ വ്യാഖ്യാനത്തിൽ പഠിച്ചത് ക്രിയ അന്വയി കർത്ത. ക്രിയയോട് അന്വയിക്കുന്നതാണ് ഒരു കർത്താവ്. ക്രിയ ജനകമെന്നും പറയും പൊതുവെ കാരകത്തിൽ. അപ്പോ അവിടെ എന്ത് വേണം? ക്രിയ വേണം. അങ്ങനെ അധ്യാഹരിക്കുന്ന ക്രിയയുടെ വിശേഷണമായി വരും ഏത്? പൂർവം. ക്രിയ വിശേഷണമായതുകൊണ്ട് ക്രിയാവിശേഷണ ദ്വിതീയ ഏകവചനം നമുസ്സകത്വം. എന്നൊരു നിയമമുണ്ട്. ക്രിയാവിശേഷണങ്ങൾ പ്രയോഗിക്കേണ്ടത് ഒന്ന് നമുസ്സകത്തിലായിരിക്കണം, പിന്നെ എന്താണ് ദ്വിതീയ ഏകവചനം ഉത്സർഗത പരിഷ്യത്തെ. അത് ലോകസിദ്ധമായതുകൊണ്ട് ഏകവചനം എന്നുകൂടെ പറഞ്ഞു. ദ്വിതിയായിരിക്കണം എന്നുള്ളതാണ് നിയമം. അപൂർവം ചില സ്ഥലങ്ങളിൽ മാറ്റവും വരാം. പൊതുവെ പറയുകയാണ്, എല്ലാ നിയമങ്ങളും അങ്ങനെയാണല്ലോ. ക്രിയാവിശേഷണങ്ങൾ ദ്വിതീയ പ്രയോഗിക്കണം, അത് നംസുവായി. പ്രസിദ്ധമായ ഉദാഹരണമാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മൃദു പചതി. മൃദു പചതി എന്ന് പറഞ്ഞാൽ എന്താണ്? മൃദു യഥാസ്യാത് തഥാ പചതി. മൃദു എങ്ങനെയാവുമോ അങ്ങനെ പാകം ചെയ്യുന്നു എന്നാണ്. ഫലവ്യാപാരയോർ ധാതു കേട്ടിട്ടുണ്ടോ? എന്താ എന്റെ അർത്ഥം? ധാത്വർത്ഥം ഫലവും വ്യാപാരവുമാണ്. ധാത്വർത്ഥം പചതി എന്ന് പറയുന്നിടത്ത് പജുധാതുവിന്റെ അർത്ഥത്തിൽ രണ്ടെണ്ണമുണ്ട്. എന്താണ്? വ്യാപാരമുണ്ട്, ഫലമുണ്ട്. അവിടെ വ്യാപാരം എന്ന് പറയുന്നത് സ്ഥാല്യ അതിശ്രയണം, ചുള്ളിയാം സ്ഥാല്യ അതിശ്രയണം എന്ന് വെച്ചാൽ അടുപ്പിൽ വെള്ളം നിറച്ച പാത്രം കയറ്റി വെച്ച് അധശ്രയണം വരെ, അവസാനം അതിനെ പൊക്കി താഴെ വയ്ക്കുന്നത് വരെയുള്ള എല്ലാ പ്രവൃത്തികളും എന്താണ്? വ്യാപാരം. ഭൂത്കാലാദി ഊതുക. പണ്ട് ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഗ്യാസ് ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉള്ളപ്പം പാകം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. ഊതുക, എവിടെയാ ഊതുന്നു? ഊതിയാൻ പോകാൻ പോളത്തില്ലേന്ന് ചോദിക്കുന്നു. ഗ്യാസിൽ ഊതാൻ പറ്റത്തില്ല, ഇൻഡക്ഷൻ കുക്കറിലും ഊതാൻ പറ്റത്തില്ല. പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പണികളെ എല്ലാം കൂടെ ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? വ്യാപാരം. ഫലം എന്ന് പറയുന്നത് എന്താണ്? വിക്ലിപ്തി. വിക്ലിപ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അവയവാനാം ശൈഥില്യം, ശിഥിലീകരണം. ആ തണ്ടുല അവയവങ്ങൾ എങ്ങനെയുള്ളതാണ്? തണ്ടുലം ദൃഢ അവയവ സംയോഗമുള്ളതാണ്, താർക്കിന്മാരുടെ ഭാഷയിൽ പറഞ്ഞു അല്ലേ. നല്ല ഉണങ്ങിയ അരിവായിലിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ദൃഢ അവയവ സംയോഗം. അതിനാണ് എന്ത് പറയുന്നത്? കാഠിന്യം. കാഠിന്യം എന്ന് പറഞ്ഞാൽ ദൃഢ അവയവ സംയോഗം. നമ്മൾ പറയുന്ന മൃദു പജതി എന്നാണ്. അപ്പൊ മൃദുത്വം എന്ന് പറഞ്ഞാൽ എന്താണോ? ശിഥില അവയവ സംയോഗം, അതാണ് മൃദുത്വം. അപ്പോ അതിനെയാണ് വിക്ലിത്തി എന്ന് പറയുന്നത്. അവയവ ശൈഥില്യത്തെയാണ് എന്ത് പറയുന്നത്? വിക്ലിത്തി. അപ്പോ മൃദു എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത്? ഫലവ്യാപാരയോർ ധാതു എന്ന് പറയുന്നതിൽ എന്തിനാ പറയുന്നത്? ഫലത്തിന്റെ വിശേഷണമാണ്. മൃദു എന്ന് പറയുന്നത് വിക്ലിത്തെ വിശേഷിപ്പിക്കണം, അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം പറയുന്നത് മൃദു യഥാ സ്യാത് തഥാ പചതി. യഥാ തഥാ ചതാണ് അർത്ഥം പറയുന്നത്. എവിടെ ക്രിയാവിശേഷം വരുന്ന അവിടെയൊക്കെ എങ്ങനെയാണ് പൊതുവെ അർത്ഥം പറയുന്നത്? എല്ലാത്തിനും പൊതുവെ എന്ന് ചേർത്തമാണ്. അപ്പം മൃദു പചതി എന്ന് പറഞ്ഞാൽ അതാണ് ഫലം. മൃദുവാകത്തക്ക രീതിയിൽ പാകക്രിയ ചെയ്യുന്നു എന്നാണ്. അപ്പോ പൂർവം എന്ന് പറയുന്നത് ക്രിയാവിശേഷണമാകണമെങ്കിൽ അവിടെയും ഒരു ക്രിയ വേണം. അനേന എന്ന് പറയുന്നത് കർത്തരിത്രിയാവണമെങ്കിൽ അവിടെയും ഒരു ക്രിയ വേണം. അതുകൊണ്ട് ഇവിടെ ക്രിയ അധ്യായിരിക്കുക, ഏത് ക്രിയ വേണമെങ്കിലും. പൂർവം ഭുക്തം അനേന പൂർവി, അപ്പോ ഈ ഭുക്തം കൃതം എന്ന് പറയുന്ന അധ്യാഹരിച്ച ക്രിയയാണ്, ഇവിടെ ഇല്ല. ഇവിടെ സൂത്രത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പൂർവാദിനി എന്നാണ്. കേവല പൂർവശബ്ദത്തിൽ നിന്ന് ഇനി വരുന്നു, കർത്തരിയില്ല വരുന്നത്. അതുകൊണ്ട് അടവ് വിഗ്രഹം എങ്ങനെ വരും? പൂർവം എന്ന് പറയുന്നത് ക്രിയാവിശേഷണമാണെന്ന് പറഞ്ഞില്ലേ നേരത്തെ? എന്ന് പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് അത് എടുത്ത് ചോദിച്ചു. അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്തുകൊണ്ടത്? അത് നമ്മൾ അധ്യായിച്ച ഒരു ക്രിയയാണ്. അർത്ഥമാണ് പറയുന്നത് എന്താണ്? പൂർവം കൃതം അനേന, അവിടെ ക്രിയയുള്ളൂ. അല്ലേ, ഇവിടെ ഇപ്പോൾ എന്താണ്? പൂർവസു, ഇനി പൂർവി. പൂർവി എന്ന് പറയുന്നത് കർമ്മമുണ്ട് ഇവിടെ, പിന്നെ കർത്താവാണ്. എന്റെ വ്യാഖ്യാനത്തിലാണ് എന്ത് പറയുന്നത്? ഭൂ പൂർവം ഭുക്തം അനേന. ഇവിടെ ഒറ്റ പദമേ ഉള്ളൂ, രണ്ട് പദമില്ല. ബാക്കിയെല്ലാം അതിന്റെ സംഗതികളാണ്. ഇപ്പൊ മനസ്സിലായോ? സംഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഒറ്റ സംഗതിയേ ഉള്ളൂ, പല സംഗതിയില്ല. ബാക്കി പറഞ്ഞത് മാച്ച് കളയുക, ചുമ്മാ പറഞ്ഞു. പൂർവസു, ഇനി പൂർവി. പക്ഷെ അതിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നും മനസ്സിലാക്കണം. എന്തുകൊണ്ട്? അതിന്റെ അർത്ഥം എന്താണ്? പൂർവി എന്ന് പറഞ്ഞാൽ മതിയോ? പൂർവം ഭുക്തം അനേന പൂർവി, മുമ്പ് ഭക്ഷണം കഴിച്ചവൻ, മുമ്പ് വെള്ളം കുടിച്ചവൻ. ഇവിടേക്ക് ഒരു കർമ്മവും വരും. എന്തുകൊണ്ട്? ഭുക്തം, എന്ത് ഭക്ഷിച്ചു? ഓദനം, കർമ്മം വരും. പൂർവം ഭുക്തം അനേന ഉർവി. അവിടെ ചോദ്യം വരും, കിം ഭുക്തവാൻ? പൂർവി എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് പിന്നെ വരുന്ന ചോദ്യം. കിം ഭുക്തവാൻ? ഓദനം ഭുക്തവാൻ. പൂർവം കിം ഭുക്തവാൻ? ഓദനം ഭുക്തവാൻ. അങ്ങനെയാണ് കർമ്മം വരുന്നത് നേരിട്ടല്ല. പൂർവം കിം കൃതവാൻ? ഘടം കൃതവാൻ. പൂർവം കിം ദൃഷ്ടവാൻ? നഗരം ദൃഷ്ടവാൻ. അങ്ങനെ അതിന്റെ അർത്ഥത്തിലാണ് ഇതെല്ലാം വരുന്നത്. ഏത്? ക്രിയ, കർമ്മം എല്ലാം വരുന്നു. വാക്യപ്രയോഗം കൂടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? പൂർവം കൃതം അനേന, അതാണ് എന്റെ വിഗ്രഹം. ഓദനം പൂർവീന ശേഷം ഓദനം ഘടം വന്നേ പറ്റും. ഓദനം ഘടം കർമ്മം, അത് പൂർവീ ശബ്ദത്തിന് ശേഷം വാക്യത്തിൽ പ്രയോഗം ചെയ്യും. പൂർവി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം പറയും. എന്താണ്? പൂർവം കൃതം അനേന എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പൂർവം കൃതവാൻ എന്നാണ് അതിന്റെ അർത്ഥം. പൂർവം കൃതം അനേന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂർവം കൃതവാൻ. അപ്പൊ ചോദിക്കും, കിം കൃതവാൻ? ഘടം കൃതവാൻ. അങ്ങനെയാണ് കർമ്മം വരുന്നത്. മനസ്സിലായോ? സംഗതി പിടികിട്ടിയോ? ആദ്യമേ ഞാൻ മുന്നറിയിപ്പ് തന്നതാണ് ഇതിന്റെ അകത്ത് സംഗതിയുള്ളത്. ഇപ്പൊ മനസ്സിലായോ? കേട്ടാ മനസ്സിലാകത്തില്ല, പാട്ട് പഠിച്ചവർക്കേ മനസ്സിലാവും സംഗതി. മലയാളത്തിലൊരു സമാന പദ ആലോചിച്ചപ്പോ കിട്ടിയത് മുൻപൻ എന്നാണ്. മുൻപൻ എന്ന് പറയാല്ലേ, മുമ്പൻ എന്ന് പറയാല്ലേ, മുമ്പൻ. ആ, ഇങ്ങനെ അർത്ഥം വരൂ. എല്ലാ പ്രവൃത്തികളും ആദ്യം ചെയ്തതിനെ മുമ്പൻ എന്ന് പറയില്ലേ? മുമ്പൻ. ഇവിടെ ക്രിയ ഇല്ലാതെയും പ്രയോഗിക്കത്തില്ല. ക്രിയ ഇല്ലാതെ നല്ലൊരു ക്രിയ, ഇത് ക്രിയ വേണം. അല്ല, ഇതിനൊരു അർത്ഥമായിട്ട് ക്രിയയും കൂടി വരുമല്ലോ. ഉണ്ടെങ്കിൽ ശരി, അല്ലാണ്ട് വേറൊരു പ്രയോഗം കാണുന്നേ ഇല്ല. ഇത് വളരെ വിരളമാണല്ലേ. വിരളമല്ല, സാഹിത്യത്തിലൊക്കെ ഉണ്ട്. അതിൽ രാമായണത്തിന്റെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, പൂർവി എന്നുള്ള ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സാഹിത്യത്തിലൊക്കെ പ്രയോഗിക്കും. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗം കണ്ടുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പ്രയാസം. അതാണ് പ്രയോഗം നമ്മൾ കാണും, പക്ഷേ പൂർവാദിനി അനുസരിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരർത്ഥം അതിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കണ്ടുപിടിക്കാൻ പ്രയാസം. പൂർവി എന്ന് പറയുന്നിടത്ത് ശരിക്കും പൂർവശബ്ദം ക്രിയാവിശേഷണമാണെന്നും ഇവിടെ അധ്യാരിച്ചൊരു ക്രിയയുണ്ടെന്നും പൂറി എന്ന് പറയുന്നതിന് തന്നെ ഒരു കർമ്മമുണ്ടെന്നും ആ കർമ്മം എങ്ങനെ വരുന്നുവെന്നും ഉള്ള ആ അർത്ഥ വൈപുല്യം ഈ ശബ്ദത്തിന്റെ പ്രയോഗം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് പിടിച്ചെടുക്കാൻ പ്രയാസമാണ്. അപ്പൊ ഇവിടെ ഇത് ക്രിയാവിശേഷണമാണെന്നുണ്ടെങ്കിൽ മുമ്പെന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് നാമവിശേഷണമാണ്. അത് നാമവിശേഷണമാണ്. അതാ പറഞ്ഞത്, അങ്ങനെയുള്ളത് പെട്ടെന്ന് അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ, ക്രിയാവിശേഷണമായിട്ടൊക്കെ ചിലപ്പോൾ ഉപയോഗിച്ചെന്നിരിക്കാം. ഇവിടെ ഒരു ചോദ്യം വരും, ഇത് പുല്ലിംഗമാണല്ലോ അല്ലേ, പുല്ലിംഗം. അപ്പൊ അത് നപുംസകം വേണമെന്ന് പറഞ്ഞത് അതെ, ഇവിടെ പൂർവം കൃതം അനേന, അവിടെ പറഞ്ഞ സംഗതി വിട്ടുകളയരുത്. ആദ്യമേ പറഞ്ഞതാണ് സംഗതി വിട്ടുകളയരുത്, സംഗതി മനസ്സീകരിക്കും. പറഞ്ഞതെന്താ എന്നാലും ശരിയോ, പൂർവീ ശബ്ദം വന്നിട്ട് എന്താ എന്റെ അർത്ഥം എന്ന് ചോദിക്കാൻ പറയണം. പൂർവം കൃതം അനേന, അല്ലെങ്കിൽ പൂർവം ഭുക്തം അനേന, പൂർവം ദൃഷ്ടം അനേന, ഖിം എന്നൊരു ചോദ്യം വരുമ്പോ അവിടെ എന്ത് വരും? കർമ്മം. അങ്ങനെയാണ് കർമ്മം വരും. അതായത് ക്രിയാവിശേഷണം എപ്പോഴും നപുംസകവും ദ്വിതീയ ഏകവചനവുമാണെന്ന് പറഞ്ഞില്ലേ? ആണ്. അത് പൂർവം, ഇവിടെ പൂർവം കൃതം അനേന എന്ന് പറയുന്നത് അവിടെ ആണ്. അവിടെ ക്രിയാവിശേഷണമെന്ന് പൂർവം. അപ്പൊ ഇവിടെ ശരിക്കും പൂർവ എന്നുള്ള വാക്ക് നാമവിശേഷണമല്ലേ, അതോ ക്രിയാവിശേഷണം? എവിടെ പൂർവി എന്ന് പറയുമ്പോ എന്താണ്? പൂർവി ലക്ഷ്മണ. രാമായണത്തിൽ തന്നെ ഉദാഹരണത്തിൽ പൂർവി എന്ന് പറയുന്നവരെ ലക്ഷ്മണൻ, അപൂർവി. അപ്പൊ പിന്നെ മലയാളത്തിൽ മുമ്പെന്നുള്ള വാക്ക് ഉപയോഗിക്കാമോ? മലയാളം അർത്ഥം കണ്ടുപിടിക്കാൻ ഒരു സൗകര്യം നോക്കി പറഞ്ഞു, അർത്ഥം മനസ്സിലാക്കാൻ ഒരു സൗകര്യത്തിന് വേണ്ടി പറഞ്ഞു. ആ മലയാളത്തിന് ഉപയോഗിക്കാമായിരിക്കും, എല്ലാ ഭാഷയിലും കാണുമല്ലോ. അത് പ്രശ്നം വരുന്നത് ഇത്തരം സങ്കീർണമായ വ്യാകരണ പ്രക്രിയകൾ ഇല്ലാതെ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. വ്യാകരണം വെച്ച് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ അവിടെ കർത്താവ് ഏത്, കർമ്മം ഏത്, ക്രിയാ വിശേഷണം ഏത്, പ്രത്യേകത എന്നൊക്കെ ചിന്തിക്കാൻ പോയി അവര് ഒരുപിടുത്തവും കിട്ടത്തില്ല. അതൊക്കെ വിട്ടിട്ട് ചിന്തിച്ച മലയാളത്തിലും ഉണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ട്. പക്ഷെ ഈ അർത്ഥചിന്ത സംസ്കൃതത്തിലേ പറ്റും നമുക്ക്. ഒന്ന് മലയാളത്തിൽ അങ്ങനെ ഒരു നിഷ്കൃഷ്ടമായ വ്യാകരണം ഇല്ലാത്തതുകൊണ്ട് സംസ്കൃതത്തിലാകുമ്പോൾ നമുക്ക് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും എന്താണ് ക്രിയ, എന്താണ് ധാത്വർത്ഥം, എന്താണ് ക്രിയ, എന്താണ് ഫലം, എന്താണ് വ്യാപാരം, എന്താണ് എന്താണ് ഫലത്തിന്റെ വിശേഷണം, എങ്ങനെ ക്രിയ വിശേഷണമായി, പിന്നെ അവിടെ വിഗ്രഹവാക്യം എങ്ങനെ വന്നു, പദം എങ്ങനെ വന്നു, പദത്തിന്റെ അർത്ഥം എന്താണ്, അവിടെ എങ്ങനെ കർമ്മം വന്നു, ഇത്രയും കാര്യം ഓർത്തിരിക്കുന്നു. ഇത്രയോർത്ത ആശയം സ്പഷ്ടമാണ്. എല്ലാ സംഗതികളും വന്നിട്ട് പൂർവി എന്ന് ചിന്തിക്കുമ്പോൾ അർത്ഥം കിട്ടും. പൂർവം കൃതവാൻ പൂർവി, പൂർവം ഭുക്തവാൻ പൂർവി, പൂർവം ദൃഷ്ടവാൻ പൂർവി. അപ്പൊ അവിടെ ഒരു കർമ്മം വരും, ഘടപ്പെട്ടാദികൾ സംഗതി ശരിയായി. അതാ പറഞ്ഞത് കാന്താരിപ്പെരുത്ത് വേണ്ടെന്ന്. ഇതിൽ എത്രയോ വലിയ സൂത്രങ്ങൾ വന്നിട്ടുണ്ട്, ഇത്രയും കൊലഷ്ഠ അതിനകത്തുണ്ടാ ഉണ്ടാ, അതിലും വലുതാണ് അടുത്ത് വരാൻ പോകുന്നു. ഇത് സഹിക്കാം, ഇത് മനസ്സിലാക്കി കഴിഞ്ഞാല് അടുത്ത് മനസ്സിലാകത്തുള്ളൂ. പൂർവി ലക്ഷ്മണ പറഞ്ഞപ്പോ, പൂർവി ലക്ഷ്മണ പറഞ്ഞപ്പോ വാക്യത്തിൽ അപൂർവി എന്നാണ് ശ്ലോകത്തിൽ, അപൂർവി ലക്ഷ്മണ വാക്യത്തിലെ അതിന്റെ കർമ്മം പ്രയോഗിച്ചേ പറ്റുന്നതാണോ? കർമ്മം അത് ഗമ്യമാണതാണോ അല്ല പ്രയോഗിക്കുന്നു? അത് വ്യാഖ്യാനത്തിലൊന്ന് വരും. പദ്യത്തില് ശ്ലോകത്തില് കർമ്മമില്ല. അവിടെ ഉദ്ദേശിക്കുന്നത് പൂർവി എന്ന് വെച്ചാൽ മുമ്പ് സ്ത്രീയെ കണ്ടിട്ടില്ലാത്തവൻ, ഭാര്യയില്ലാത്തവൻ എന്ന് രാമൻ ലക്ഷ്മണനെ കുറിച്ച് സൂർപ്പണയോട് പറയുന്നതാണ്. കർമ്മമൊക്കെ അവിടെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാവാണ് പറയുന്നത്. പൂർവി എന്ന് പറഞ്ഞാൽ പൂർവം ദുഷ്ടവാൻ, അപൂർവി എന്ന് പറഞ്ഞാൽ പൂർവന ദുഷ്ടവാൻ, ആരെ കണ്ടിട്ടില്ല, ഭാര്യയെ കണ്ടിട്ടില്ല. അതുകൊണ്ട് സൂർപ്പണയോട് പറയുന്നു, നീ എന്നെ വിട്ടിട്ട് ലക്ഷ്മണന്റെ അടുത്ത് പോക്കോ, അവൻ ഭാര്യ ഇല്ലാത്തവനാണോ? അപ്പൊ ഇത് വ്യാഖ്യാനം ശരിയാക്കി വരികയല്ലേ? അല്ല, ശരിയാണ് അവിടെ. അല്ലല്ല, ശ്രീരാമൻ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ വേണ്ടി, ശ്രീരാമൻ സത്യസന്ധനാണെന്ന് പറയാൻ വേണ്ടി വ്യാഖ്യാനിച്ച് ശരിയാക്കുമായിരിക്കും. ഗോവിന്ദരാജനൊക്കെ അല്ലേ? അല്ല, അത് വ്യാഖ്യാനം ശരിയാണ്, മനഃപൂർവ്വം വ്യാഖ്യാനിച്ചതല്ല. ലക്ഷ്മണനെ കുറിച്ച് അപൂർവി എന്ന് പറയുമ്പോ അപ്പൊ അത് നുണയല്ലേ രാമൻ പറഞ്ഞത്? എങ്ങനെ ലക്ഷ്മണൻ അപൂർവി അല്ലല്ലോ, ശ്രുതകീർത്തി വിവാഹം കഴിച്ചിട്ടില്ലേ? അല്ല, ഊർമിളെ അതെന്ന് വെച്ച് കഴിഞ്ഞാ അത് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാകുമ്പോ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണ്ടേ. ഇത്രയും വർഷമായി ഞങ്ങള് കാട്ടിലാണ്, അപ്പോ അവന് ഭാര്യയില്ല, അത് കാലപരിച്ഛിന്നമായി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നീ അത് പരിഗണിക്കണം, അവന്റെ അടുത്ത് പോകാം. അന്ന് സന്ദർഭോചിതമായത് സന്ദർഭത്തിന് വളരെ യോജിക്കുന്ന രീതിയിലാണ് ആ പ്രയോഗം പൂർവി എന്ന് വാത്മീകി പ്രയോഗിച്ചത്. അപൂർവി എന്ന് പ്രയോഗിച്ചു. ഞാൻ ആണെങ്കിൽ അങ്ങനെയല്ല, എന്റെ കൂടെ ഭാര്യയുണ്ട്. അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അത്? പ്രത്യേകം വ്യാഖ്യാനത്തിൽ പറയുന്നവൻ ഭാര്യാ മുഖത്തെ ദർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വനവാസിയായതുകൊണ്ട് വിവാഹം കഴിച്ചിട്ടില്ലെന്നല്ല ആ അർത്ഥം. അത് വളരെ യോജിച്ച വ്യാഖ്യാനമാണ്. രാമൻ പറയുന്നത് ശരിയാണ്. ഞാനിത് പറയാൻ കാരണം, ഈ എതിരഭിപ്രായങ്ങളിൽ ഇവിടെ രാമൻ നുണ പറഞ്ഞു എന്നൊരു അഭിപ്രായത്തിൽ ചിലർ ഇതിനെ വിമർശിക്കുന്നുണ്ട്. എവിടെ? ലക്ഷ്മണൻ വിവാഹം കഴിച്ചവനായിട്ടും അങ്ങനെ പറഞ്ഞു. അതങ്ങനെ ശരി, ചില വിവാദങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടെ ഒരു സന്ദർഭത്തിന് യോജിക്കുന്ന വ്യാകരണം പഠിക്കാത്ത വ്യാകരണം അറിയാൻ വയ്യാത്തോണ്ടാ പറയുന്നു. ഒരാള് സത്യം പറഞ്ഞാൽ സത്യം എന്ന് തന്നെ പറയുന്നു. രാമൻ കള്ളം പറയത്തില്ലല്ലോ, രാമൻ അങ്ങനെ കള്ളം പറയില്ല, അത് മറ്റേ അദ്ദേഹമാണ്. ആവശ്യം പോലെ കള്ളം പറയുന്ന ആള് രാമൻ അത് പറയത്തില്ല. രാമൻ സത്യസന്ധനാണ്. പിന്നെ മണ്ടത്തരങ്ങൾ പറയും, അത് വേറെ കാര്യം. മണ്ടത്തരം കാണുകയും ചെയ്യും, മണ്ടത്തരം പറയുകയും ചെയ്യും, അത് മറ്റേ അദ്ദേഹം പറയത്തില്ല. വ്യത്യാസം ഒരുപാടുണ്ട്. അത് സാർ നമ്മൾ പറയാറില്ലേ, ആളൊരു ശുദ്ധനാണ്. ശുദ്ധനെന്ന് പറഞ്ഞാൽ ആരെ കുറിച്ച് പറയാം? രാമനെ കുറിച്ച് പറയാം. ശുദ്ധനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് നിങ്ങൾ പറയത്തില്ല, പേടിയ. ശുദ്ധനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശുദ്ധനെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറയണോ? അല്ല സ്വാമി, അത് അത് തുളസിദാസൻ രാമായണത്തില് അതിസൂധ എന്ന് എഴുതിയിട്ടുണ്ട്. അതി അതിസൂധ, അതായത് കൈകേയി രാമൻ വനത്തിൽ പോകാൻ എനിക്ക് വനമാണ് ഇഷ്ടം, കാട് സുന്ദരമാണ്, അതിലിവിടെ ഭാരങ്ങളൊന്നുമില്ല, ഇവിടെ ഭരണത്തിന് വലിയ ഭാരങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ കൈകേയി അത് മുഴുവനും രാമൻ വക്രമായിട്ട് പറയുന്നതാണ് എന്ന് ധരിക്കുന്നുണ്ട്. അപ്പോ തുളസിദാസൻ പറയുന്നത് രാമ അതിസൂധ എന്നാണ്. അതിശുദ്ധനാണ് പറയുന്നുണ്ട്. അത്യധികം മണ്ടനാണെന്നാണ് എന്റെ അർത്ഥം. കൃഷ്ണ തുളസിദാസ് പറയത്തില്ല, സംഗതി അതാണ്. അതവിടെ പക്ഷെ അവിടെ സൂധ എന്നുള്ളത് സീത എന്നുള്ള അർത്ഥത്തിലാണെന്ന് പറയുന്നുണ്ട്. അത് പക്ഷേ ശുദ്ധൻ എന്നുള്ള അർത്ഥത്തിലാവാം, ഇപ്പൊ എനിക്ക് മനസ്സിലായതാണ്. ശുദ്ധൻ പക്ഷെ സീത എന്നുള്ള അർത്ഥത്തിലാണെന്ന് തുളസിദാസന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. അവിടെ സൂധ എന്ന് പറഞ്ഞത് സീത എന്നുള്ള സ്ട്രെയിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. പക്ഷെ അത് ചിലപ്പോൾ ശുദ്ധ എന്നുള്ള വാക്കായിരിക്കും തുളസിദാസൻ ഉപയോഗിച്ചത്. അത് തന്നെ സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ ശുദ്ധനാണല്ലോ. പക്ഷെ അവിടെ സീത എന്നും സൂധ എന്നുള്ള ശുദ്ധ എന്നുള്ള വാക്കിന് വന്നാന്ന് പറഞ്ഞാൽ മതി. സീത എന്ന് ഹിന്ദിയിലുണ്ടല്ലോ, അത് നേരെ പോ എന്നുള്ള അർത്ഥത്തിലേ. അത് ചിലപ്പോ ഈ ശുദ്ധ എന്നുള്ള വാക്കിന്റെ സൂധ സീതയായതാവാം. അതായിരിക്കും പിൽക്കാലത്ത്. എന്തായാലും അത് ശരിയാണ് ആ പറഞ്ഞത്. അടുത്ത് പറയുന്നത് സപൂർവാച്ച. സംസ്കൃത വ്യാകരണം പഠിച്ചാണെങ്കിൽ ഹിന്ദി കുറെ കൂടി ക്ലിയർ ആവുന്നുണ്ട്. സംശയം എന്താ? ഹിന്ദിയല്ല, ഇന്ത്യയിലെ ഏത് ഭാഷയും വ്യക്തമാവും സംസ്കൃത വ്യാകരണം പഠിച്ചു കഴിഞ്ഞാൽ. അതിന്റെ ആ പ്രയോഗങ്ങൾ, പരസ്പര പദങ്ങളുടെ ബന്ധം, വാചകം, വാക്യം എല്ലാം വളരെ വ്യക്തമാണ്. സപൂർവം വിദ്യമാന പൂർവയസ്യ സപൂർവ, പൂർവം ഉള്ളത് അതാണ് സപൂർവം. ബൗവ്രീ സമാസം വന്നു കഴിഞ്ഞാൽ പൊതുവെ സഹയ്ക്ക് സഹ സമാന സഹ എന്നാണ്. ഓപസർജനസ്യ എന്നൊരു സൂത്രം പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഓപസർജനസ്യ സഹയ്ക്ക് സ വരും, ഇപ്പൊ സപൂർവ എന്ന് വരും. അത് വേറെ അതീ ഭാവത്തിൽ. ഇത് ബൗറി വേറെ ഉണ്ട്, സഹസ്യസഞ്ജായുണ്ട്. ഇത് ബൗറിയാണ്. സപൂർവം എന്ന് വെച്ചാൽ പൂർവം ഉള്ള ഇതെന്നർത്ഥം. പൂർവമുള്ള ഏത് ശബ്ദം? ഏത് ശബ്ദം? പൂർവശബ്ദം. പൂർവശബ്ദം അതായത് പൂർവം ഉള്ള പൂർവശബ്ദത്തിൽ നിന്നും ഇനി വരുമെന്ന്. ഇത് നേരിട്ട് പറഞ്ഞാൽ എങ്ങനെ പറയും? പൂർവം പൂർവത്തിൽ ഒരു ശബ്ദമുള്ള പൂർവത്തിൽ നിന്ന് ഇനി വരുമെന്ന് പറയുന്നത് ലഘുവായി എങ്ങനെ പറയാം? പൂർവാന്തത്തിൽ നിന്നും വരുമെന്നു, പൂർവത്തിൽ നിന്ന് വിധിച്ച പൂർവാന്തത്തിൽ നിന്നും വരുന്നു. കാരണം ഇവിടെ ഉദാഹരണം നോക്കുക, കൃതപൂർവി നേരത്തെ പൂർവശബ്ദത്തിൽ നിന്ന് വന്നിട്ട് പൂർവി എന്ന് പറഞ്ഞു. ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ട്? ആ അതാണ്, അങ്ങനെയും ചോദിക്കും. ഈ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കാം, ആ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോന്ന് ചോദിക്കാം, രണ്ടും ചോദിക്കാം. രണ്ടിന് സമാധാനവും പറയും. കാരണം പ്രത്യേക ഗ്രഹണേ തദന്താഗ്രാഹ്യ എന്ന് പറയുന്ന പോലെ തന്നെ പ്രാതിപതിക ഗ്രഹണേ തദാദേഹ തദന്തസ്യ ഗ്രഹണം എന്നൊരു പരിഭാഷയുണ്ട്. കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ട്, പ്രാതിപതികത്തിലുണ്ട്. പ്രാതിപതിക ഗ്രഹണേ തദന്തസ്യ ഗ്രഹണം, അങ്ങനെയൊന്നുണ്ട്. അതിന് മറുമരുന്നാണ് ഗ്രഹണവത പ്രാതിപതികേന തദന്തവിതിർ നാസ്തി. അങ്ങനെ അത് വിശദീകരിക്കാം. സപൂർവ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർവാന്തം. പൂർവാന്തം എന്ന് പറഞ്ഞാൽ പിന്നെ പൂർവാദിനിയുടെ ആവശ്യം എന്തോന്നു? പൂർവാന്തത്തിൽ നിന്ന് പ്രത്യേകം വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർവത്തിൽ നിന്ന് വിധിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് പറഞ്ഞു? എന്താണ് വിപദേശിവദേകസ്മി വിപദേശിയോദ്ഭാവേന പൂർവത്തെയും പൂർവാന്തമായി ഗ്രഹിക്കാം. അപ്പോൾ ആ പരിഭാഷ അനുസരിച്ച് ആദ്യത്തെ വേണ്ട, മുമ്പ് പറഞ്ഞ പരിഭാഷ അനുസരിച്ച് രണ്ടാമത്തെ വേണ്ട. വിദേശിയോദ്ഭാവേന എന്തുകൊണ്ട് പൂർവാന്തത്തെ പൂർവമായി ഗ്രഹിക്കുന്നില്ല? അതിന് പറയുന്നത് വിപദേശിവദ്ഭാവം അപ്രാതിപതികയാണ്. പ്രാതിപതികത്തിൽ വിപദേശികോദ്ഭാവം സ്വീകരിക്കാൻ പാടില്ല. അതുപോലെ പ്രാതിപതികത്തിൽ തദന്തവിധിയും സ്വീകരിക്കാൻ പാടില്ല. അത് പിന്നീട് വിശദീകരിക്കും. പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരു നമഃ.